الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. وبعد، سوادر ماري نملنا إن التحديث. قال الإمام النووي رحمه الله عن أبي رقية تميم بن أوس الداري رضي الله عنه قال: قال رسول الله صلى الله عليه وآله وسلم: الدين النصيحة. قالوا: لمن يا رسول الله؟ قال: لله ولكتابه ولرسوله ولأئمة المسلمين وعامتهم. رواه مسلم. إذا أنا حديث تميم ابن أوس الداري رضي الله عنه الذي نبيذنا نبي صلى الله عليه وسلم تنقل برأيه إنه الدين النسيحة ماذا من ذو برنيال غنقامشة بلرتران. قالوا أبا أبري چوديچو لمن يا رسول الله الله إلي دودري آرودان غنقامشة بلرتران. قال نبي صلى الله عليه وسلم تنقل برنيو لله ولي كتابه ولي رسوله الله إلي نودم أبنك رندتي نودم الله إلي دودة نودم ولي أئمة المسلمين وعامتهم മുസ്ലിം പൊതുജനങ്ങളോടും അവരുടെ നേതാക്കന്മാരോടും. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതും ജവാമിഉൽ കലിമിൽപ്പെട്ടതാണ്. കുറഞ്ഞ വാചകങ്ങളിൽ വലിയ ആശയമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഹദീസ് നിവേദനം ചെയ്യുന്നത് അബൂ റുഖയ്യ തമീം ഇബ്നു ഔസ് ദാരി റളിയല്ലാഹു അൻഹു ആണ്. ഇദ്ദേഹം ഹിജ്റയുടെ 9-ാം വർഷം മുസ്ലിമായ സഹാബിയാണ്. ക്രിസ്ത്യാനിയായിരുന്നു, പിന്നെ മുസ്ലിമായി മാറിയതാണ്. അദ്ദേഹം വളരെ പ്രസിദ്ധനാണ് സഹാബിമാർക്കിടയിൽ ചരിത്രം പറയുന്നതിൽ. പ്രത്യേകിച്ച് അഹ്ലി കിതാബിന്റെ കാലത്തുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പ്രസിദ്ധനായത്. ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഹദീസാണ് ജസ്സാസയുടെ ഹദീസ്. അതായത്, അവര് ഒരു യാത്ര പോകുന്ന വേളയിൽ വഴിതെറ്റി കടലിലുള്ള യാത്രയാണ്, വഞ്ചിയിലൂടെയുള്ള യാത്ര. അങ്ങനെ ഒരു മാസത്തോളം കടലിൽ അലഞ്ഞു. അതിനുശേഷം എവിടെയോ ഒരു മരുഭൂമിയിൽ ഒരു ദ്വീപിൽ ചെന്ന് അവര് പിന്നെ നങ്കൂരം വിട്ടു. അവിടെ ജസാസിയെ കാണുന്നതും അവൻ ദജ്ജാലിലേക്ക് അവരെ നയിച്ചു കൊണ്ടുപോകുന്നൊക്കെയാണ് ആ ഹദീസിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ നിന്ന് ആ സംഭവം കേൾക്കുകയും സഹായിമാരെ പള്ളിയിൽ വിളിച്ചുകൂട്ടി അത്ഭുതത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് ദജ്ജാലിനെ സംബന്ധിച്ച് പറഞ്ഞു തരാറുണ്ടായിരുന്ന കാര്യമിത നേരിട്ട് സാക്ഷിയായ തമീം ഇബ്നു ഔസ് ദാരി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് വിഷയം ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മാത്രം പ്രത്യേകതയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അദ്ദീനു നസീഹ. ചില റിപ്പോർട്ടുകളിലൊക്കെ ഉള്ളത് അദ്ദീനു നസീഹ, അദ്ദീനു നസീഹ, അദ്ദീനു നസീഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. കാലു അപ്പൊ സഹാബിമാർ ചോദിച്ചു, അവരുടെ ഒരു നിലപാടാണത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് എന്താണ് അള്ളാഹുവിന്റെ ദൂതരെ നസീഹത്ത് ആരോടാണ്, ലിമൻ യാ റസൂലുള്ളാ, അള്ളാഹുവിന്റെ ദൂതരെ ആരോടാണ് ഗുണകാംക്ഷ പുലർത്തേണ്ടത്? കാലാപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലില്ലാഹി, അള്ളാഹുവിനോട്, അള്ളാഹുവിനോടാണ് ഗുണകാംക്ഷ പുലർത്തേണ്ടത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായമോ നമ്മളുടെ എന്തെങ്കിലും ഹെൽപ്പോ നമ്മൾ അള്ളാഹുവിനെ ആരാധിച്ചാൽ അള്ളാഹുവിന് എന്തെങ്കിലും ഗുണമില്ല. പിന്നെ എന്താണ് ആ പറയുന്നത്? അള്ളാഹുവിനോട് ഗുണകാംക്ഷ നമ്മൾ പുലർത്തുക, അള്ളാഹുവിന് എന്തെങ്കിലും കാര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല, നമ്മൾക്ക് കാര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് ആളുകൾ എല്ലാവരും കൂടി അള്ളാഹുവിനെ ആരാധിച്ചാലും ആരാധിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിന് ലാഭമോ നഷ്ടമോ വരാനില്ല. അപ്പൊ അള്ളാഹുവിന് ഗുണകാംക്ഷ പുലർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനോട് ഗുണകാംക്ഷ പുലർത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങളോട് പ്രിയം വെക്കുക, അതേപോലെ തന്നെ ഷിർക്ക്, കുഫർ എന്നിത്യാദി കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകുക, അള്ളാഹുവിനെ അപമാനിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇരിക്കാതിരിക്കുക, അള്ളാഹുവിനെ തെറി പറയാനുള്ള ചാൻസിൽ ഇനി നമ്മൾ ഇടവരുത്താതിരിക്കുക. അപ്പൊ അള്ളാഹുവിനുള്ള ഔന്നിത്യവും മഹത്വവും എല്ലാ തരത്തിലുമുള്ള ഇബാദത്തും അനുസരണവും ഒക്കെ നമ്മൾ പുലർത്തുകയും അള്ളാഹുവിന്റെ അലമത്തും മഹത്വവും അള്ളാഹുവിന്റെ വക്കാറും അള്ളാഹുവിനുള്ള ഗാംഭീര്യവും നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അള്ളാഹുവിനോട് ഗുണകാംക്ഷ പുലർത്തുക എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തേത് ഒരു കിതാബിഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനോടും, അതായത് വിശുദ്ധ ഫുർഖാനുൽ അദീം. എങ്ങനെയാണ് കിതാബിനോട് ഗുണകാംക്ഷ പുലർത്തുക? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അത് മനഃപ്പാഠമാക്കുക, അത് ജീവിതത്തിൽ പകർത്തുക, അള്ളാഹുവിന്റെ കിതാബ് ജനങ്ങൾക്കിടയിൽ വ്യാപകമാക്കുക, അതിനുള്ള പരിഭാഷകൾ, അത് പഠിക്കാനുള്ള ദർസുകൾ, അതിന് സഹായങ്ങൾ ചെയ്യുക, അത് സ്വയം ഏറ്റെടുത്ത് നടത്തുക, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക, അതിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ വരുത്തുന്ന ആളുകൾക്ക് പിന്നെ അതിനുള്ള നിവാരണങ്ങൾ വരുത്താനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക. ഇതൊക്കെ അള്ളാഹുവിന് കിതാബിനോടുള്ള നസിഹത്താണ്. വിശുദ്ധ ഖുർആൻ അവമതിക്കാൻ ഇടവരുത്താതിരിക്കുക, ഖുർആനിനെ ബഹുമാനത്തോടു കൂടി മാത്രം കൈകാര്യം ചെയ്യുക, ഇതൊക്കെ അതിൽപ്പെടുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നസിഹത്തോ അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പറയുന്നത് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചരിത്ര സംഭവങ്ങളെ പിന്നെ വിശ്വസിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുക. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരുക എന്ന് അള്ളാഹു പറഞ്ഞല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുകയും കൽപ്പനകൾ ശിരസ വഹിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അതിനുള്ള മറുപടികൾ നൽകുക, അതൊക്കെ അതിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാത്ത സ്നേഹിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരിൽ നിന്ന് വിട്ടുനിൽക്കുക, അവരോട് ബന്ധപ്പെടുന്നത് അവർക്ക് ആ കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ മാത്രമാക്കുക. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുക, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചീത്തപ്പേര് വരുത്തി വെക്കുന്ന കൂട്ടത്തിൽ ഒരു മുസ്ലിം ഉണ്ടാവാൻ പാടില്ല അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുക, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ദീനിന്റെ പേരിൽ പലതരത്തിലുള്ള വേണ്ട ആവൃത്തികളും ചെയ്യുക, എന്നിട്ട് അതൊക്കെ മുഹമ്മദിന്റെ ആൾക്കാരാണ്, മുഹമ്മദ് പഠിപ്പിച്ചതാണ് എന്ന് പറയുന്ന രൂപത്തിൽ ചീത്തപ്പേര് വരുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നസീഹത്തിൽപ്പെട്ടതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ആ കാര്യങ്ങളൊക്കെ. അടുത്തത് വലിയ അയിമ്മത്തിൽ മുസ്ലിമീന അയിമ്മത്തിയും, മുസ്ലിം നേതാക്കന്മാരോടും പൊതുജനങ്ങളോടും. മുസ്ലിം നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ ആദ്യമായി കടന്നു വരുന്നത് ഇസ്ലാമിക ഭരണാധികാരികളാണ്. ഖലീഫമാരും ഉമറാമാരും ഒക്കെ ഉണ്ടായിരുന്ന പഴയ കാലഘട്ടം അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിക ഭരണാധികാരികൾ, രാജാക്കന്മാരും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമായൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളിലെ ആളുകൾ. അതല്ലാത്ത സ്ഥലങ്ങളിലും, മുസ്ലിം നാടുകളിൽ അല്ലാത്ത മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം നേതാക്കന്മാരുണ്ടാവും. അവരൊക്കെ അനുസരിക്കുകയും വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമല്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമല്ലാത്തവരുടെ കാര്യങ്ങൾ അംഗീകരിക്കുക, അതേപോലെ തന്നെ അവരെ സ്നേഹിക്കുക, അവരെ സഹായം ചെയ്യുക, അവർ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി കൽപ്പിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുക. ഇപ്പോ ഈ സാഹചര്യത്തിലൊക്കെ നമുക്കറിയാം, മുസ്ലിം നാടുകളിലാവട്ടെ അല്ലാത്ത പ്രദേശങ്ങളിലാവട്ടെ, അവിടെയൊക്കെ ഭരണകൂടം പല കൽപ്പനകളും പുറപ്പെടുവിച്ചിട്ടുണ്ടാവും അവിടെയുള്ള പ്രജകളുടെ ഐശ്വര്യം മുൻനിർത്തിക്കൊണ്ട്. അതൊക്കെ അനുസരിക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ബാധ്യസ്ഥനാണ്. അതേപോലെ തന്നെ അവരിൽ നിന്ന് വരുന്ന തെറ്റുകളും കുറ്റങ്ങളും ആളുകൾക്കിടയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാതിരിക്കുക. നമ്മുടെ നാടുകളിലൊക്കെ ജനാധിപത്യമാണ്, അവിടെയൊക്കെ അതിന്റെ അടിത്തറ തന്നെ ഭരണകൂടങ്ങളെ വിമർശിക്കുക, നേതാക്കന്മാരെ പിന്നെ നിരൂപണം നടത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ചെയ്യേണ്ടത് അതാതിന്റെ സ്ഥലങ്ങളിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മാത്രമായിരിക്കും. അതേപോലെ തന്നെ മുസ്ലിങ്ങളിൽ നേതാക്കന്മാരായ ഭരണാധികാരികളല്ലാത്ത പണ്ഡിതന്മാർ, അതേപോലെ തന്നെ പൊതുജന നേതാക്കന്മാർ, അവരെ സംബന്ധിച്ചൊക്കെ നല്ല വിചാരം മാത്രം വെച്ചു പുലർത്തുക, അവരിൽ നിന്ന് വരുന്ന സ്കലിതങ്ങൾ ആളുകൾക്കിടയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാതിരിക്കുക തുടങ്ങിയവയൊക്കെ മുസ്ലിം നേതാക്കന്മാരോടുള്ള ഗുണകാംക്ഷയപ്പെട്ടതാണ്. അതേപോലെ തന്നെ അഹമ്മത്തിയും, സാധാരണ ജനങ്ങളോട് പിന്നെ ഗുണകാംക്ഷ പുലർത്തുക. എന്താണ് സാധാരണക്കാരോട് ഗുണകാംക്ഷ പുലർത്തുക എന്ന് പറഞ്ഞാല്, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആളുകൾ നമ്മളോട് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ രൂപത്തിൽ നമ്മൾ മറ്റുള്ളവരോടും പെരുമാറുക. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണല്ലോ, വലിയത്തീരന്നാസി, നീ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുക, ജനങ്ങൾക്ക് നീ നൽകുക, വിമാ തുഹിബ്ബു അയ്യൂത്തായിലേക്ക്, നിനക്ക് എങ്ങനെ കിട്ടണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്, ആ രൂപത്തിൽ ആളുകളോട് പെരുമാറുക. ഇങ്ങനെ മുസ്ലിം പൊതുജനങ്ങളോട് ഗുണകാംക്ഷ പുലർത്തുക, അവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുക. മുസ്ലിം പൊതുജനങ്ങൾക്ക്, മുസ്ലിങ്ങൾ എന്നൊക്കെ ഇതിൽ പറയുന്നത് പിന്നെ അഗ്ലബി ആയിട്ട് പറയുന്നതാണ്, തഗലീബ് ആയിട്ട് പറയുന്നതാണ്. അതായത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോഴൊക്കെ മുസ്ലിങ്ങൾ എന്നാണ് പറയുക, സാധാരണക്കാർ എന്ന വാക്കിന്റെ പകരമായിട്ട്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുക. അപ്പോ ഉദാഹരണത്തിന്, പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന പൈപ്പ് ടാപ്പ് പൊട്ടിക്കുക, അതല്ലെങ്കിൽ അതിനെന്തെങ്കിലും നഷ്ടം വരും എന്ന് കണ്ടിട്ട് അതിനെപ്പറ്റിയും ഉണ്ടാതിരിക്കുക. അല്ലേ, പിന്നെ ജനങ്ങളുടെ മുഴുവൻ ഉപകാരപ്രദമായ റോഡ്, അതിനെന്തെങ്കിലുമൊക്കെ ഒരു ഉപദ്രവമുണ്ട്, അത് നീക്കുക, അത് ഒരാളുടെ ബാധ്യതയാണ് കഴിയുമെങ്കിൽ. അതേപോലെ തന്നെ ട്രെയിൻ പാളം തെറ്റാനായിട്ടുണ്ട്, അപ്പൊ അത് വിളിച്ചറിയിക്കുക. അതൊക്കെ അവരോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. ഓരോ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, മുഴുവൻ ജനങ്ങളോടും നസീഹത്തുള്ളവനായിരിക്കണം ഒരു മുസ്ലിം എന്നാണ് ഈ ഹദീസിൽ എന്ന് പറയുന്നത്. അപ്പോ ദീന് എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അവന്റെ ഗ്രന്ഥത്തിനോടും മുസ്ലിം നേതാക്കന്മാരോടും പൊതുജനങ്ങളോടും ഉള്ള പിന്നെ ഗുണകാംക്ഷയാണ് ദീൻ. അള്ളാഹുവിനെ ആരാധിക്കുക, കുഫർ ചെയ്യാതിരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിശ്വസിക്കാതിരിക്കുക, അള്ളാഹുവിന്റെ ഗ്രന്ഥം അനുസരിച്ച് ജീവിക്കുക, അതിൽ പറഞ്ഞ കൽപ്പനകളെ അംഗീകരിക്കുക, പിന്നെ മൻഹിയാത്തുകളെ, വിരോധനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, മുസ്ലിം നേതാക്കന്മാരെ അനുസരിക്കുക, ഭരണകൂടങ്ങളെ അംഗീകരിക്കുക, അതേപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക, അവർക്കൊക്കെ നല്ലത് വരണം എന്നത് ആഗ്രഹിക്കുക. അതേപോലെ പൊതു നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഹദീസിന്റെ വിശാലമായ താല്പര്യത്തിൽ പെടുന്നു എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. വാഹിറു ദേവാനി അലഹമുല്ലാ റബുലാലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.